അയമനിദ്രഹ്മസ്വപ്നമനാമകമരൂപകം സകൃന്വിഭാതം സർവജ്ഞം നോപചാരഃ കഥഞ്ചന ജന്മനിമിത്തഭാവാതോ സവാഖ്യാഭ്യന്തരം അജം അവിദ്യാനിമിത്തം ഹി ജന്മ രജ്ജുസപ്പവതോ ഇത്യവച സാ ച അവിദ്യ ആത്മസത്യാനുബോധേന നിരുദ്ധ യതഃ അതഃ അജം അതഏവ അനിദ്രം അവിദ്യാലക്ഷണ അനാദിഹി മായാനിദ്ര സ്വാപാതോ പ്രബുദ്ധം അദ്വയസ്വരൂപേണ ആത്മന അതഃ അസ്വപ്ന അപ്രബോധകൃതേ ഹി അസ്യ നാമരൂപേ പ്രബോധാച്ച തേ രജ്ജുസർപ്പവത് വിനഷ്ടേ ന നാമ്നാ വിധീയത്തെ ബ്രഹ്മ രൂപ്യതേവ ന കേനചിത് പ്രകാരേണ ഇതി അനാമകം അരൂപകം ച തത് യതോ വാചോ നിവർത്തന്തെ ഇത്യാദി ശ്രുതേ കിഞ്ച സകൃത് വിഭാതം സദൈവ വിഭാതം സദാ ഭാരൂപം അഗ്രഹണ അന്യതാഗ്രഹണ ആവിർഭാവ തിരോഭാവ വർജിതത്വ ഗ്രഹണാഗ്രഹണേ ഹി രാത്രിഹനി തമശ്ച അവിദ്യാലക്ഷണം സദാ അപ്രഭാതത്വേ കാരണം തദ്ഭാവാതോ നിത്യചൈതന്യഭാരൂപത്വാച്ച യുക്തം സകൃത് വിഭാതം ഇതി അതഏവ സർവം ച തതോ ജ്ഞപ്തിസ്വരൂപം ച ഇതി സർവജ്ഞ നേഹ ബ്രഹ്മണി ഏവം വിദേ ഉപചരണം ഉപചാരഃ കർത്തവ്യഃ യഥാ അന്യേഷാം ആത്മസ്വരൂപവ്യതിരേകേണ സമാധാനാദി ഉപചാരം നിത്യശുദ്ധബുദ്ധ മുക്തസ്വഭാവത്വാത് ബ്രഹ്മണഃ കഥഞ്ചന ന കഥഞ്ചിദപി കർത്തവ്യസംഭവഃ അവിദ്യാനാശേ ഇത്യർത്ഥ സർവാഭിലാപവിഗതഃ സർവചിന്താ സമുത്ഥിതഃ സുപ്രശാന്തഃ സകൃജ്യോതിഃ സമാധിരചലോഭയഃ അനാമകത്വാദി ഉക്തർസിദ്ധേ ഹേതുമഃ അഭിലപ്യതേ അനേന ഇതി അഭിലാപഃ വാക്കരണം സർവപ്രകാരസ്യ അഭിധാനസ്യ തസ്മാദ് വിഗതഃ വാഗത്ര ഉപരക്ഷണാർത്ഥ സർവബാഹ്യകർണ വർജിത ഇത്യേത തഥാ സർവചിന്താ സമുത്ഥിത ചിന്ത്യതേ അനയ ഇതി ചിന്താ ബുദ്ധി തസ്യാഹ സമുത്ഥിത അന്തഃകരണ വിവർജിത ഇത്യർത്ഥ അപ്രാണോ ഹ്യമനാശുഭ്ര അക്ഷരാത് പരതത്പര ഇത്യാദി ശ്രുതേ യസ്മാത് സർവവിഷയ വർജിത അതഃ സുപ്രശാന്ത സകൃജ്യോതി സദൈവ ജ്യോതിഃ ആത്മചൈതന്യസ്വരൂപേണ സമാധി സമാധിനിമിത്ത പ്രജ്ഞാവഗമ്യത്വാത് സമാധീയത്തെ അസ്മിന്നിതി വ സമാധി അചല അവിക്രിയ അതഏവ അഭയ വിക്രിയാഭാവ ഗ്രഹോ ന തത്ര നോത്സർഗശ്ചിന്താ യത്ര ന വിദ്യതേ ആത്മസംസ്ഥം തഥാ ജ്ഞാനം അജാതി സമതാം ഗതം യസ്മാൻ ബ്രഹ്മൈവ സമാധിരചലോ അഭയ ഇത്യുക്തം അതഃ ന തത്ര തസ്മിൻ ബ്രഹ്മണി ഗ്രഹ ഗ്രഹണം ഉപാദാനം ന ഉത്സർഗ ഉത്സർജനം ഹാനം വ വിദ്യതേ യത്ര ഹി വിക്രിയ തദ്വിഷയത്വം വ തത്ര ഹാനോപാദാനി സ്യാത് ന തദ്വയം ഇഹ ബ്രഹ്മണി സംഭവതി വികാരഹേതുഃ അന്യസ്യ അഭാവാത് നിരവയത്വാച്ച അതോ ന തത്ര ഹാനോപാദാനി സംഭവതി ചിന്ത യത്ര ന വിദ്യതേ സർവപ്രകാരായ ചിന്ത ന സംഭവതി യത്ര അമനസ്ത്വാത് കുതസ്തത്ര ഹാനോപാദാനി ഇത്യർത്ഥ യഥൈവ ആത്മസത്യാനുബോധോ ജാതഃ തഥൈവ ആത്മസമസ്തം വിഷയാഭാവാതോ അഗ്നിഷ്ണവതോ ആത്മനീവ സ്ഥിതം ജ്ഞാനം അജാതി ജാതിവർജിതം സമതാം ഗതം പരം സാമ്യമാപന്നം ഭവതി യദാദൌ പ്രതിജ്ഞാതം അതോ വക്ഷ്യാമി അകാർപ്പണ്യം അജാതി സമതാം ഗതം ഇതി ഇദം തദുപപത്തിതഃ ശാസ്ത്രതശ്ച ഉക്തം ഉപസംഹ്രിയതേ അജാതി സമതാംഗതമിതി ഏതസ്മാത് ആത്മസത്യാനുബോധ കാർപ്പണ്യവിഷയം മാന്യതു യോ വാ യതദക്ഷം ഗാർഗി അവിദിത്വ അസ്മാൽ ലോകാത് പ്രൈതി സ കൃപണഃ ഇതി ശ്രുതേ പ്രാപ്തി ഏതസർവ കൃതകൃത്യോ ബ്രാഹ്മണം ഭവതി ഇത്യഭിപ്രായ അസ്പർശയോഗോ വൈനാം ദുർദർശസർവയോഗിനാം യോഗിനോ അഭിഭ്യതി ഹ്യസ്മാദപയേ ഭയദർശിനഃ യദ്യപി ഇതം ഇത്ഥം പരമാർത്ഥതത്വം അസ്പർശയോഗോ നാമ അയം സർവസംബന്ധാഖ്യ സ്പർശവർജിതത്വ അസ്പർശയോഗോ നാമ വൈ സ്മന്യത്തെ പ്രസിദ്ധ ഉപനിഷത് ദുഃഖേന ദൃശ്യത്തെ ദുർദർശ സർവയോഗിണ വേദാന്തവിജ്ഞാനരഹിതാന ആത്മസത്യാനുബോധായ സലഭ്യ ഇത്യർത്ഥ യോഗിനഃ ബിഭ്യതീഹി അസ്മാ सर्वभयवर्जितादपि आत्मनाशरूपमिमं योगं मन्यमानः भयं कुर्वन्ति। अभये अस्मिन् भयदर्शिनः, भयनिमित्त आत्मनाशदर्शनशीलः अविवेकिनः इत्यर्थः। मनसो निग्रहायत्तम् अभयं सर्वयोगिणां, दुःखक्षयः प्रबोधश्चापि अक्षया शान्तिरेव च। येषां पुनः ब्रह्मस्वरूपव्यतिरेकेण रज्जुसर्पवतो कल्पितमेव मनः इन्द्रियादि च न परमार्थो विद्यते, तेषां ब्रह्मस्वरूपाणाम् अभयं मोक्षाख्या च अक्षया शान्तिः स्वभावत एव सिद्धा, न अन्यायत्त न उपचारः कथञ्चन इत्युक्ते। ये तु अतो अन्यी योगिना मार्गगाः हीनमन्या दृष्टयः, मानो अन्यतो आत्मव्यतिरिक्तम् आत्मसम्बन्धि पश्यन्ति, तेषाम् आत्मसत्यानुबोधरहितानां मनसः निग्रहायत्तम् अभयं सर्वेषां योगिनः, किञ्च दुःखक्षयोऽपि न हि आत्मसम्बन्धिने मनसि प्रचलिते दुःखक्षयो अस्ति अविवेकिन, किञ्च आत्मप्रबोधोऽपि मनोनिग्रहायत्त एव, तथा अक्षयापि मोक्षाख्यशान्तिः तेषां मनोनिग्रहायत्त एव। उत्सेक उदधीर्यद्वत्कुशाग्रेणैकबिन्दुना मनसो निग्रहस्तद्वन् भवेदपरिकेदतः। मनोनिग्रहोऽपि तेषाम् उददेः कुशाग्रेण एकबिन्दुना उत्सेचनेन शोषणव्यवसायवतु व्यवसायवताम् अनवस्सान्न अन्तःकरणानाम् अनिर्वेद अपरिखेदतः भवति इत्यर्थः। उपायेन गृह्णीयाद्विक्षिप्तं कामभोगयोः सुप्रसन्नं लये चैव यथा कामोलयस्तथा। किम् अपरिच्छिन्नव्यवसायमात्रमेव मनोनिग्रहे उपायः नेत्युच्यते। अपरिच्छिन्नव्यवसायवान् सन् वक्ष्यमाणेन उपायेन कामभोगविशेषो विक्षिप्तं मनः निगृह्णीयात् निरुन्ध्य आत्मनीय इत्यर्थः। किञ्च लीयते अस्मिन्निति सुषुप्तलयः, तस्मिन् लये च सुप्रसन्नम् आयासवर्जितम् अपि इत्येतत् निगृह्णीयादिति अनुवर्तते। सुप्रसन्नं चेत् कस्मात् निगृह्यते इति उच्यते, यस्मात् यथा कामः अनर्थहेतु तथा लयोऽपि। अतः कामविषयस्य मनसो निग्रहवतु लयादपि निरोद्धव्यत्वम् इत्यर्थः। दुःखं सर्वमनुस्मृत्य कामभोगान् निवर्ति, अजं सर्वम् अनुस्मृत्य जातं नैव पश्यति। कस्योपायः इति उच्यते, सर्वं द्वैतम् अविद्याविजृम्भितं दुःखमेव इति अनुस्मृत्य कामभोगातो कामनिमित्तो भोगः इच्छाविषयः तस्मात् विप्रसृतं मनो निवर्ते वैराग्यभावनया इत्यर्थः। अजं ब्रह्म सर्वम् इति एतत् शास्त्राचार्योपदेशतः अनुस्मृत्य तद्विपरीतं द्वैतजातं नैव तु पश्यति अभवत्। लयं सम्बोधयेच्चित्तं विक्षिप्तं शमयेत् पुनः सकषायं विजानीयात् समप्राप्तं न चालयेन्। एवम् अनेन ज्ञानाभ्यासवैराग्यद्वयोपायेन लये सुषुप्ते लीलं सम्बोधयेत् मनः आत्मविवेकदर्शनेन योजयेत्। चित्तं मनः इति अनर्थान्तरं, विक्षिप्तं च कामभोगेषु शमयेत् पुनः। एवं पुनः पुनः अभ्यासतो लयात् सम्बोधितं विषयेभ्यश्च व्यावर्तितं नापि साम्यापन्नम् अन्तरालावस्थं सकषायं सरागं बीजसंयुक्तं मन इति विजानीय ततोऽपि यत्नतः साम्यम् आपादयेत्। यदा तु समप्राप्तं भवति, समप्राप्त्यभिमुखी भवति इत्यर्थः, ततः तत् न चालयेत्, विषयाभिमुखं न कुर्यात् इत्यर्थः। नास्वादयेत् सुखं तत्र निस्सङ्गं प्रज्ञया भवेत्, निश्चलं निश्चलच्चित्तं एकीकुर्यात् प्रयत्नतः। समाधित्सतो योगिनः यत्सुखं जायते तत् न आस्वादयेत्, तत्र न रज्येत इत्यर्थः। कथं तर्हि? निस्सङ्गः निःस्पृहः प्रज्ञया विवेकबुद्ध्या यदुपलभ्यते सुखं तदविद्यापरिकल्पितं मृषा एव इति विभावयेत्। ततोपि सुखरागा तु निगृह्णीयादित्यर्थः। यदा पुनः सुखरागान्निवृत्तं निश्चलस्वभावं सतो निश्चरतु बहिर्निर्गच्छद्भवति चित्तं, ततः ततो नियम्य मुक्तोपायेन आत्मनेव एकीकुर्यात् प्रयत्नतः, चित्स्वरूपसत्तामात्रमेव आपादयेदित्यर्थः। यदा न लीयते चित्तं न च विक्षिप्यते पुनः అనింగనమనాభాసం నిష్పన్నం బ్రహ్మ తత్తదా. యథోక్తేన ఉపాయేన నిగృహీతం చిత్తం యదా సుషుప్తేన అరియతే నచ పునః విశేషు విక్షిప్యతే. అనింగనం అచలం, నివాత ప్రదీపకల్పం, అనాభాసం న కేనచిత్ కల్పితేన విషయభావేన అవభాసతే ఇది. యదా ఏం లక్షణం చిత్తం తదా నిష్పన్నం బ్రహ్మ, బ్రహ్మస్వరూపేణ నిష్పన్నం చిత్తం భవతి ఇత్యర్థ. స్వస్థం శాంతం సనిర్వాణం అకథ్యం సుఖముత్తమం అజమ్మయేన జ్ఞేయేన సర్వజ్ఞం పరిచక్షతే. యథోక్తం పరమాత్మసుఖం ఆత్మసత్యానుబోధలక్షణం స్వస్థం స్వాత్మని స్థితం శాంతం సర్వ అనర్థ ఉపశమరూపం సనిర్వాణం నిర్వృతి నిర్వాణం కైవల్యం సహ నిర్వాణేన వర్తతే తచ్చ అకథ్యం నశక్యతే కథయితుం. అత్యంత అసాధారణ విషయత్వ సుఖం ఉత్తమం నిరతిశయం హి తద్యోగి ప్రత్యక్షమేవ న జాతమితి అజం యథా విషయ విషయం. అజైన అనుత్పన్నేన జ్ఞేయేన అవ్యతిరిక్తం సతు స్వేన సర్వజ్ఞరూపేణ సర్వజ్ఞం బ్రహ్మైవ సుఖం పరిచక్షతే కథయంతి బ్రహ్మవిద. న కశ్చిజ్జాయతే జీవ సంభవోస్య న విద్యతే ఏతత్తదుత్తమం సత్యం యత్ర కించిన్న జాయతే. సర్వోపి అయం మనోనిగ్రహాది ముర్లోహాదివతో సృష్టి ఉపాసనా చ ఉక్త పరమార్థస్వరూప ప్రతిపత్తిపాయత్వేన న పరమార్థసత్య ఇది. పరమార్థసత్యంతో న కశ్చిజ్జాయతే జీవ కర్త భోక్త చ న ఉత్పద్యతే కేనచిదపి ప్రకారే. అత స్వభావతః అజస్య అస్య ఏకస్య ఆత్మనః సంభవః కారణం న విద్యతే నాస్తి. యస్మాన్న విద్యతే అస్య కారణం తస్మాన్న కశ్చిజ్జాయతే జీవ ఇత్యేతత్. పూర్వేషు ఉపాయత్వేన ఉక్తానాం సత్యానాం ఏతత్ ఉత్తమం సత్యం యస్మిన్ సత్యస్వరూపే బ్రహ్మణి అణుమాత్రమే కించిన్న జాయతే ఇది. తృతీయం అద్వైత ప్రకరణం సంపూర్ణం.